ഉറപ്പൊക്കെ എപ്പോഴാണോ? ജീവിച്ചിരിക്കുമ്പോഴേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ ഒരാളൊക്കെ അങ്ങനെ ഉറപ്പിക്കാം, മരിച്ചതിന് ശേഷം അത് ജീവിച്ചിരിക്കുമ്പോഴുള്ള ഉറപ്പാണ്. അല്ലാതെ മരണശേഷം എന്താണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. വ്യക്തമായിട്ട് വിശ്വാസങ്ങളുണ്ട്. എന്താണ് മരിച്ചതിന് ശേഷം വീണ്ടും ജനിക്കും, അത് മനുഷ്യൻ്റെ വിശ്വാസങ്ങളാണ്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തരുടെ അവകാശമാണ്. വിശ്വാസം ഒരു അവകാശമാണ്. ഇപ്പോൾ ഒരാളുടെ വിശ്വാസത്തെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ വിശ്വസിക്കാം. എന്താണ് മരണശേഷം ജനിക്കുമെന്നോ? ജനിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ജനിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എല്ലാം വിശ്വാസത്തിൻ്റെ വിഷയങ്ങളാണ്. ഇപ്പം മരണശേഷം ഉള്ള കാര്യം എന്ന് പറയുന്നത് സുഷുപ്തി പോലെയാണ്. മരണശേഷം ഏതെങ്കിലും ഒരു വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. പക്ഷെ എന്തിനു കഴിയില്ല? അറിയാൻ കഴിയത്തില്ല. സർവസമ്മതമായിട്ട് അറിയാൻ പറ്റില്ല. ഇനി ചില ആൾക്കാർ പറയും, എന്താണോ അമ്മേരെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാം. അതാണ് പറഞ്ഞ് സർവസമ്മതമായി അറിയാൻ പറ്റും. അങ്ങനെ വ്യക്തിനിഷ്ഠമായ ചില വ്യക്തികളുടെ അപൂർവമായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് സിദ്ധാന്തങ്ങൾ പറയാൻ പറ്റില്ല. സിദ്ധാന്തം എന്ന് പറയുമ്പോൾ എന്താണ്? ആർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളായിരിക്കും, ബോധ്യപ്പെടാമെന്നുള്ളതായിരിക്കും. ബോധ്യപ്പെടണമെന്നില്ല, അതിന് വിചാരക്ഷമത ഉണ്ടായി. ഭാവിയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഉറക്കത്തിലെ കാര്യം, നമുക്ക് ഉണർന്നിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും സ്വപ്നമാണെങ്കിൽ പറയും. ഉറക്കത്തെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞില്ല അത്ര. അതുപോലെയാണ് മരണശേഷം. അപ്പം മരണശേഷം ദുഃഖമില്ല എന്ന് പറയുന്നത് ഒരാൾക്ക് ജാഗ്രതയിലുള്ള അറിവുകൊണ്ട് പറയുന്നതാണ്. അയാളെങ്ങനെ അറിയുന്നു? തൻ്റെ സ്വരൂപം പരമാർത്ഥമാണ്, പരമാർത്ഥമായ സ്വരൂപത്തിൽ സ്വദുഃഖങ്ങളില്ല, ജനനമരണങ്ങളുമില്ല. ജനനമരണമില്ലെങ്കിൽ വർത്തമാന ജന്മം തന്നെ ഇല്ല, ഭാവി ജന്മവുമില്ല, ബോധജന്മവുമില്ല എന്നൊരാളുടെ അറിവാണ്. വർത്തമാന ജന്മം, ഭാവിയും ഭൂതം പോട്ടെ, വർത്തമാന ജന്മം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ജന്മം. ഒരാൾക്കങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റും? അത് സുഖവും ദുഃഖവും എല്ലാം അനുഭവിച്ചുകൊണ്ടതില്ല എന്ന് പറയുമ്പോഴാണ്. സുഖവും ദുഃഖമൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഒരാൾ പറയുന്നു ഇല്ലാന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഇല്ലാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത് സത്യമല്ല എന്നെ അർത്ഥം ഇല്ലെന്ന് പറയും. കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് ഇതേ ഉള്ളൂ അർത്ഥം. എന്താണ് സത്യമല്ല എന്നതിനർത്ഥം? അല്ലാതെ നമ്മൾ സാധാരണ പറയുന്ന ഇല്ല എന്നുള്ള അർത്ഥമല്ല. ജനനവുമില്ല, പുറപ്പുമില്ല, വാഴവും എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊന്നും സത്യമല്ല. ഇപ്പോൾ വാഴവ് എന്ന് പറയുന്നത് എന്താണ്? ജീവിച്ചിരിക്കുന്നു. ഈ ജീവിതം, ജീവിതം നമുക്കില്ല എന്ന് പറയാൻ പറ്റും, അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അത് സത്യമല്ലെന്ന് പറയാൻ പറ്റും. അപ്പോൾ സത്യം അല്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ എന്ന് വെച്ചാൽ സത്യമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന മൊബൈൽ സത്യമല്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? പുസ്തകം സത്യമല്ലെന്ന് പറഞ്ഞാൽ വെറും പൊട്ടനാണെന്ന് പറയും, അങ്ങനെ സത്യമല്ലെന്ന് പറയും. അങ്ങനെ സത്യമല്ലെന്ന് പറഞ്ഞ പിന്നെ സത്യവും അസത്യവും നമുക്ക് വേർതിരിക്കാൻ കഴിയാതെ. ഞാൻ പറയണ എനിക്ക് രണ്ട് കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണ്, അപ്പോൾ അത് അസത്യമാണല്ലോ. ഞാൻ പറയുന്ന ഈ പുസ്തകവും സത്യമല്ല. ഈ രണ്ട് കൊമ്പുണ്ടെന്ന് പറയുന്നത് സത്യമല്ല, പുസ്തകവും സത്യമല്ല, ഈ രണ്ടും ഒരുപോലെയാണ്. ആണോ? അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് രണ്ട് കൊമ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അപ്പോൾ പുസ്തകം സത്യമല്ലെന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ അല്ലെന്നും പറയും. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ വ്യാവഹാരിക സത്യം, അങ്ങനെ ഒരു സത്യം, പിന്നെ വേറെ ഒരു സത്യം. സത്യം തന്നെ പലതുണ്ടോ? പല സത്യങ്ങളുണ്ട്. രണ്ട് സത്യം, ഒന്ന് വ്യാവഹാരിക സത്യം, ഒന്ന് പാരമാർത്ഥിക സത്യം, അങ്ങനെ രണ്ട് സത്യം. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടെ ഒരു സത്യത്തെ അംഗീകരിക്കുന്നു, പിന്നെ വേറെ സത്യം വേറെ, അപ്പോൾ രണ്ട് സത്യത്തെ അംഗീകരിക്കുന്നു. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെന്താണ്? എങ്ങനെ അതിനെ മനസ്സിലാക്കുക, എങ്ങനെ വിശദീകരിക്കും? അതായത് ഒരു അദ്വൈതി പറയുന്നത് എന്താണ്? അദ്വൈതിയുടെ അഭിപ്രായമാണ്, എല്ലാവരുടെയും അഭിപ്രായമുണ്ട്. ഒരു പാരമാർത്ഥികമായ സത്യമുണ്ട്, ഒരു പാരമാർത്ഥികമായ സത്യത്തെ അംഗീകരിക്കും. അതാണ് താൻ, അതാണ് തൻ്റെ സ്വരൂപം എന്ന് പറയും. അപ്പോൾ ഇത് വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പാരമാർത്ഥിക സത്യം പോലെ ഈ സത്യമല്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന ഇതൊക്കെ നമുക്ക് അസത്യം തന്നെ അനുഭവപ്പെടുന്നു. എനിക്ക് രണ്ട് കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് അസത്യം തന്നെ നമ്മുടെ അനുഭവം. പക്ഷേ ഇതങ്ങനെയല്ല, ഇതെന്താണ്? സത് എന്നാണ് ഇതിൻ്റെ അനുഭവം. കൊമ്പെന്ന് പറഞ്ഞാൽ അസത്ത് എന്നാണ് അനുഭവം. നമുക്ക് സത്യം എന്നനുഭവപ്പെടുന്നത് താൻ അറിഞ്ഞിരിക്കുന്ന പാരമാർത്ഥിക സത്യം പോലെ സത്യമല്ല എന്നാണ് വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. അപ്പോൾ സത്യം എന്നുള്ള അനുഭവത്തെ അംഗീകരിക്കുന്നു, പക്ഷെ അത് പാരമാർത്ഥിക സത്യം പോലെയുള്ള ഒരു സത്യം അല്ല. പറഞ്ഞാൽ നമുക്കറിയാം, ഇത് നശിച്ചു പോകുന്നു, എപ്പോഴും സത്യമായിട്ട് നമുക്കിതിനെ അറിയാൻ പറ്റുന്നില്ല, പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ജനന മരണങ്ങൾ അതിന് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം വാഴവെന്ന് പറയുന്നതാണ്. അതില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അതിനൊരു പാരമാർത്ഥിക സത്യമില്ല. അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ തന്നെ നിഷേധിക്കണില്ല. ജനനവുമില്ല, പുറപ്പുമില്ല, വാഴവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് പാരമാർത്ഥിക സത്യസ്ഥിതിയില്ലെന്ന്. മറിച്ച് ജീവിതത്തെ താൻ അനുഭവിക്കുന്നില്ലെന്നല്ല, ജീവിതത്തെ താൻ സത്യമായി അനുഭവിക്കില്ലെന്നും അല്ല. ജീവിതത്തെ സത്യമായി താൻ അനുഭവിക്കുന്നില്ല എന്നല്ല, ജീവിതത്തെ സത്യമായി തന്നെ അനുഭവിക്കുന്നു. പക്ഷെ വേറൊരു പാരമാർത്ഥിക സത്യത്തെ അറിഞ്ഞിട്ടാണ് പറയുന്നത്. എന്ത്? ഇത് അതുപോലെ സത്യമാണ്. അപ്പോൾ വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ അതാണ്, പാരമാർത്ഥിക സത്യം പോലെയുള്ള സത്യം അല്ല എന്നാണ്. എന്നാൽ എനിക്ക് കൊമ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അസത്യം തന്നെ. അത് അസത്യം തന്നെ. അതിന് വ്യാവഹാരിക അസത്യം എന്ന് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പാരമാർത്ഥിക അസത്യം, അങ്ങനെ ഒരു അസത്യം ഉണ്ടോ? ഉണ്ടോ? അപ്പോൾ അത് അസത്യം എന്ന് വെച്ചാൽ അസത്യം തന്നെ ഇല്ല. പക്ഷേ സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താണ്? വ്യാവഹാരികമായ സത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിന് സത്യമായി, അത് വ്യാവഹാരിക സത്യം മാത്രമാണെന്ന് പറഞ്ഞാൽ അത് പാരമാർത്ഥിക സത്യം പോലെ ഒരു സത്യം ഇല്ല. അനുഭവിക്കുന്ന കാര്യം ഇപ്പോൾ എന്താണോ ജന്മജന്മാന്തരങ്ങളെ കുറിച്ച് അത് നമ്മളിപ്പോൾ സത്യമായി അനുഭവിക്കുന്നുണ്ട്. ആർക്ക് സത്യമായി അനുഭവിക്കാൻ കഴിയുന്നില്ല, ഒരേ വിശ്വസിക്കാം. ഈ തത്വചിന്തയിൽ എന്താണോ വിശ്വാസത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല. വിശ്വാസത്തിന് അതിൻ്റേതായ മേഖലയുണ്ട്. നമ്മുടെ വ്യവഹാരത്തിലാണ് വിശ്വാസത്തിന് സ്ഥാനമുള്ളത്. പല കാര്യങ്ങളും നമുക്ക് പരസ്പരം വിശ്വസിച്ച് നമുക്ക് ജീവിത വ്യവഹാരങ്ങൾ സാധ്യമാകും. ജീവിതത്തിലെ പ്രവൃത്തികളെല്ലാം വിശ്വാസത്തിലാകും. തത്വചിന്തയിൽ അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. തത്വത്തെ അറിയുന്നു, അറിവിനെ പിന്തുടർന്ന് ചിന്തിക്കുന്നു. ആ ചിന്തിക്കുന്നതാണ് യുക്തി. അറിയുന്നു, ചിന്തിക്കുന്നു. അപ്പോൾ ചിന്ത തത്വചിന്ത എന്ന് പറയുന്നത്, തത്വചിന്ത എന്ന് വെച്ചാൽ തത്വം, വാസ്തവം, പരമാർത്ഥം, അതിനെ സംബന്ധിച്ചുള്ള ചിന്തയാണ് തത്വചിന്ത എന്ന് പറയും. അവിടെ വിശ്വാസത്തിന് സ്ഥാനമൊന്നുമില്ല. അറിവ് കാരണം നമ്മളെ ഏതെങ്കിലും ഒരു പരമാർത്ഥത്തെ വിശ്വസിച്ചിട്ട് കാര്യമുണ്ട്. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് പരമാർത്ഥമായിക്കൊള്ളണമെന്നില്ല. കാരണം മനുഷ്യന് പരമാർത്ഥം അല്ലാത്തതും വിശ്വസിക്കാം, അസത്യത്തെയും വിശ്വസിക്കാം, സത്യത്തെയും വിശ്വസിക്കാം. പക്ഷെ അറിയുന്ന അങ്ങനെയല്ല. അറിവെന്ന് പറയുന്നത് എന്താണോ പരമാർത്ഥം അല്ലാത്ത ഒരു അറിവെന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മളതിനെ എന്ത് പറയും? അത് അവിദ്യ, തള്ളിക്കളയും. അപ്പോൾ അത് തത്വചിന്തയിൽ അതിന് സ്ഥാനമില്ല. തത്വചിന്തയിലെപ്പോഴും എന്താണോ ശരിയായ അറിവ്, അതിനെ സ്ഥാനമുള്ളു. വിശ്വാസം അങ്ങനെയല്ല. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത് നാളെ വിശ്വാസം ഇല്ലാതാവും. നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. വിശ്വാസങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അറിവും മാറിക്കൊണ്ടിരിക്കും. അറിവും മാറാത്ത ഒന്നല്ല. പക്ഷേ അറിവിനെ എന്ത് ചെയ്യുന്നു? രണ്ടായി തിരിക്കുന്നു. യഥാർത്ഥമായ അറിവും അയഥാർത്ഥമായ അറിവും. തത്വചിന്തയിൽ സ്വീകരിക്കുന്നതിന് യഥാർത്ഥമായ അറിവിനെ, അപ്പം അങ്ങനെ ഒന്നിനെ യഥാർത്ഥമല്ല എന്നൊരു ഞാൻ തള്ളിക്കളയും. അതിനെ തത്വചിന്ത അല്ല. നമ്മളതിന് യഥാർത്ഥം അല്ലാന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിന് തത്വചിന്തയിൽ അതിന് സ്ഥാനമില്ല. ബോധ്യപ്പെടാം, അറിഞ്ഞു, നമ്മളറിയുന്നു, ഇന്നറിയുന്നു, നാളെ തെറ്റാണെന്ന് ബോധ്യപ്പെടാം. പക്ഷേ അങ്ങനെ ബോധ്യപ്പെട്ട അതിന് തത്വചിന്ത സ്ഥാനമില്ല. ഇപ്പം മരണശേഷമുള്ള കാര്യം, മരണശേഷം ദുഃഖം നിവൃത്തി, അതിനെക്കുറിച്ചാണ്. മരണശേഷം വീണ്ടും ജന്മമുണ്ട് എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസത്തിലാണ് പോവുകയാണെങ്കിൽ വീണ്ടും ജന്മം ഉണ്ടാകും. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ഉണ്ടാകും. ഇവിടെ അതല്ല. മരണശേഷം ദുഃഖം നിവൃത്തി എന്ന് പറയുന്നത് അറിവാണ്. അറിവുകൊണ്ട് പറയുകയാണ്. എന്തുകൊണ്ട്? ജനനവുമില്ല, പുറപ്പുമില്ല, വാഴവും എന്നുള്ള അറിവിലാണ് പറയുന്നത്. എന്താണ് ജനനവും പുറപ്പും വാഴവും ഒന്നുമില്ലെങ്കിൽ പിന്നെ മരണശേഷം അവിടെ ആത്യന്തികമായ ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് ആ പരമാർത്ഥ സത്യത്തെ അങ്ങനെ അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ മരണം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അല്ല, നമ്മൾ സത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് ഉറപ്പ് വരുന്നു ദൃഢബോധം. ആ ജീവിച്ചിരിക്കുമ്പോഴേ വരാൻ പറ്റും. ഇതൊന്നും പരമാർത്ഥ സത്യമല്ല എന്നറിയുമ്പോൾ അയാളെ സംബന്ധിച്ച് ദുഃഖനിവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ദുഃഖം സത്യമല്ല എന്നുള്ളതാണ്. ഒന്ന്, തന്നിൽ ദുഃഖമില്ല. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. തന്നെ ദുഃഖമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്താണ്? ദുഃഖം സത്യം അല്ല, അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ദുഃഖം സത്യമല്ല എന്നറിഞ്ഞാൽ ദുഃഖം മാറും? അത് മാറത്തല്ല. ദുഃഖം വന്നു കഴിഞ്ഞാൽ, ദുഃഖം എന്ന് പറയുന്നത് അന്ധകരണത്തിൻ്റെ ഒരു ധർമ്മമാണ്, മനസ്സിൻ്റെ ധർമ്മമാണ്. അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അനുഭവിച്ചേ പറ്റും. പക്ഷേ അത് തന്നെ തീണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒന്ന്, തന്നിലതില്ല എന്ന് വെച്ചാൽ പരമാർത്ഥത്തിൽ അതില്ല. പരമാർത്ഥത്തിലില്ലാത്തത് പരമാർത്ഥമുണ്ട്. പരമാർത്ഥത്തിൽ നിലനിൽക്കാത്തത് എന്താണ്? അത് പരമാർത്ഥം ഉണ്ട്. പരമാർത്ഥത്തെ എന്താണ്? അത് ഏകം, അദ്വയം എന്നാ പറയുന്നത്. അപ്പോൾ അതിന് രണ്ടാമതൊന്നും ഇരിക്കത്തില്ല. രണ്ടാമതൊരു വസ്തു ഇരിക്കത്തില്ല. അപ്പോൾ ആ ദുഃഖനിവൃത്തി എന്ന് പറയുന്നത് ഒരാളിൽ എവിടെയാണോ, അയാളുടെ അറിവിലാണ് ദുഃഖനിവൃത്തി എന്ന് പറയുന്നത്. തൻ്റെ സ്വരൂപം എന്താണ്? നിത്യനിവൃത്തമാണ്, ആത്യന്തിക ദുഃഖനിവൃത്തി എന്ന് വെച്ചാൽ നിത്യനിവൃത്തി, ദുഃഖത്തിൻ്റെ നിത്യനിവൃത്തിയാണ് തൻ്റെ സ്വരൂപത്തിലുള്ളതെന്നറിയും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ അറിഞ്ഞാലും എന്താണോ, എല്ലാം പഴയതുപോലെ തന്നെ. ദൃക്കിൻ്റെ ദിക്ക് പുനരങ്ങനെ തന്നെ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഈ സത്യം അറിഞ്ഞാൽ ബ്രഹ്മം മാറുന്നു. ബ്രഹ്മം എന്താണോ, ഞാനാണ് ദുഃഖത്തെ അനുഭവിക്കുന്നവൻ, ഞാൻ ഈ ശരീരമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ദുഃഖത്തെ അനുഭവിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ളതാണ് ബ്രഹ്മം. ആ ബ്രഹ്മം മാറിക്കഴിഞ്ഞാലും ബ്രഹ്മം മാറുന്ന എങ്ങനെ? തന്നിൽ ദുഃഖമില്ല എന്നുള്ള അറിവ് പറയുമ്പോൾ ബ്രഹ്മം മാറും. അത് ദൃഢബോധമാണെങ്കിൽ, അല്ലെങ്കിൽ മാറത്തില്ല. അറിവജ്ഞാന സംശയ വിപരീതത്തോടു കൂടിയാണെങ്കിൽ ബ്രഹ്മം മാറില്ല, ഒരിടത്തും മാറത്തില്ല. അങ്ങനെ ബ്രഹ്മം മാറിക്കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങൾ എന്താണ്? അങ്ങനെ ഇരിക്കും. അതായത് മാറ്റം സംഭവിക്കുന്ന കേവലം അറിവിൽ മാത്രം. എന്തിനെ സംബന്ധിച്ച അറിവിൽ? സത്യത്തെയും അസത്യത്തെയും സംബന്ധിച്ചുള്ള അറിവ്. ആ ഒരു അറിവിലെ മാറ്റം സംഭവിക്കുന്നു. മറ്ററിവുകളിലൊന്നും മാറ്റം സംഭവിക്കുന്നില്ല. സുഖത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും ഒക്കെ ഉള്ളത് ഒരറിവാണ്. അറിവുകളിലൊന്നും മാറ്റം സംഭവിക്കുന്നില്ല. അതാണ് ഇതിനെ പരമാർത്ഥ ബോധം. പരമാർത്ഥ ബോധം എന്ന് പറഞ്ഞാൽ എന്താ? പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം. പരമാർത്ഥമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധമാണ്. നമ്മളെ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെല്ലാം എന്താണ്? പരമാർത്ഥ ബോധമാണ്. അപ്പോൾ പരമാർത്ഥ ബോധം, ഈ പരമാർത്ഥമല്ലാത്ത ഈ ബോധങ്ങളെയൊന്നും മാറ്റത്തില്ല. അങ്ങനെ മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊന്നും മാറത്തില്ല എന്ന് വെച്ചാൽ വിശാലാനന്ദ സ്വാമി, പഴയ വിശാലാനന്ദ സ്വാമി എന്നൊരു ഒരു മാറ്റവും ഇല്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു വ്യത്യാസം, ഒരു സംശയം പോലെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംശയിക്കണ്ട. അങ്ങനെ സംശയിച്ചപ്പോയി. അപ്പോൾ പരമാർത്ഥത്തിലുള്ള അറിവിന്, ആ പരമാർത്ഥ ബോധമെന്ന് പറയുന്നതിന് ഒരു കാര്യം മാത്രമേ സാധ്യമാകൂ. എന്താണ്? പരമാർത്ഥമായ ബോധത്തിന് ഒരു കാര്യമേ സാധിക്കൂ. എന്താണ്? പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ആ അറിവില്ലായ്മ മാറും. വേറെ ഒന്നും സാധിക്കും. അറിവിന് ഒരു കാര്യം മാത്രമേ സാധിക്കൂ, നേരിട്ട് സാധിക്കുന്നു. എന്നുവെച്ചാൽ അറിവില്ലായ്മയെ മാറ്റുക, അതേ അറിവിന് സാധിക്കും. മറ്റൊന്ന്, കാരണം അറിവെന്ന് പറയുന്ന അമൂർത്തമായൊരു വസ്തുവാണ്. അപ്പോൾ അതിന് സാധിക്കുന്ന ഇത്രയാണ്, നേരിട്ട് അതിന് സാധിക്കുന്നു. എന്താണോ അറിവില്ലായ്മയെ മാറ്റുന്നു. മറിച്ച് നമ്മുടെ ഈ അനുഭവങ്ങളെയൊന്നും മാറ്റാൻ അറിവിന് കഴിയത്തില്ല. സുഖദുഃഖ അനുഭവങ്ങളെയൊന്നും അറിവിന് മാറ്റാൻ കഴിയില്ല. ഈ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കാരണം അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, എനിക്കിപ്പോൾ ദുഃഖമുണ്ട്. ഏതെങ്കിലും കാരണം കൊണ്ട് എനിക്ക് ദുഃഖം വരാം. രോഗം കൊണ്ടോ, വാർദ്ധക്യം കൊണ്ടോ, അപമാനം കൊണ്ടോ, ധനനഷ്ടം കൊണ്ടോ, പല രീതിയിൽ ദുഃഖം വരാം. അപ്പോൾ ഈ ദുഃഖങ്ങൾ എന്ന് പറയുന്നതിന് അതാതിൻ്റെ പരിഹാരങ്ങൾ വരണം. എന്നാൽ മാത്രമേ ആ ദുഃഖങ്ങളെല്ലാം മാറത്തുള്ളൂ. അതിൽ രണ്ട് തരത്തിൽ, ഇപ്പോൾ ശാരീരികമായ ദുഃഖം, മാനസികമായ ദുഃഖം. ഇപ്പം മാനസികമായ ദുഃഖം, എനിക്കൊരു അപമാനം വന്നു, ദുഃഖം വന്നു, അത് കേവലം മാനസികമാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ എനിക്ക് വിചാരിക്കാം സാരമില്ല, ദുഃഖിക്കില്ല, ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പം മാനസികമായ ദുഃഖങ്ങൾ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാം, അത് ക്രമേണ അങ്ങ് മാറിക്കോളും. എന്തുകൊണ്ട്? ആ ദുഃഖം മാനസികമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ നിമിത്തങ്ങളെല്ലാം മനസ്സുകൊണ്ടുണ്ടായതാണ്. ഞാൻ പരാജയപ്പെട്ടു എന്ന് എനിക്ക് തോന്നി, തോന്നിയപ്പോൾ ആ പരാജയ ബോധം എനിക്കുണ്ടായപ്പോൾ എന്ത് ചെയ്തു? ദുഃഖമുണ്ടായി. അപ്പം മനസ്സുകൊണ്ട് തന്നെ എനിക്ക് ആ ദുഃഖത്തെ അതിജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെ അത് സാധിക്കും. മനസ്സുകൊണ്ട് തന്നെ ദുഃഖം നിവർത്തി. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? പരാജയം ഒക്കെ ജീവിതത്തിൽ സാധാരണ സംഭവങ്ങളാണ്. അതിനൊന്നും ദുഃഖിക്കേണ്ട കാര്യമില്ല, ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല. ഇങ്ങനെ എന്തെങ്കിലും സമാശ്വാസത്തെ ചിന്തിക്കണം. ആണ് ആൾക്കാർ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നു, വളരെ പരീക്ഷ എഴുതി ഫെയിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതേ ദുഃഖം വരും, ആത്മഹത്യ ചെയ്യും. അപ്പോൾ അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. അവർ പറയും, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അപ്പോൾ ദുഃഖം മാറുന്നു, വീണ്ടും പരീക്ഷ എഴുതുന്നു. അപ്പം മാനസികമായി വരുന്ന കാര്യങ്ങൾക്ക് മാനസികമായി പറ്റും, മാനസികമായി പരിഹരിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് നല്ല പല്ലുവേദന വന്നു, നല്ല പല്ലുവേദനയാണ്. മാനസികമായി പരിഹരിക്കാൻ പറ്റും. ഇവിടെ പാരാസെറ്റമോള് കഴിച്ചാലും മാറത്തില്ല, പിന്നെ അല്ലേ മാനസികം. ധൈര്യമുള്ള ഒരാൾക്ക് അതിനെ നേരിടാം. ധൈര്യം മനസ്സിന് ധൈര്യമുള്ളവനും ധൈര്യം ഇല്ലാത്തവനും അതിനെ നേരിടുന്ന രണ്ട് രീതിയിലായിരിക്കും. പക്ഷെ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ മാറുന്നത് പോലെ പല്ലുവേദന ഇല്ല, അല്ലെങ്കിൽ ഞാൻ ആത്മാവാണ് എന്നൊന്നും വിചാരിച്ചാൽ പല്ലുവേദന മാറത്തില്ല, മാറും. ഞാൻ പരമാർത്ഥമാണ്, നിത്യശുദ്ധ ബുദ്ധമുക്തനാണ് എന്നൊക്കെ പറഞ്ഞാൽ പല്ലുവേദന മാറിക്കിട്ടും. അത് വേറെ വിഷയം, നമ്മളീ പറയുന്നതുമായിട്ട് ബന്ധമില്ല. നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അതും പോവും ഇതും പോവും, പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഇപ്പൊ അറക്കാനും കരിക്കാനും പൊരിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒന്നും പിടികിട്ടത്തില്ല. അങ്ങനെ പലതും നമ്മുടെ മനസ്സിൽ വിളിക്കാതെ കടന്നു വരും, അതിൻ്റെ പുറകെ പോകും. ഈ പറയുന്നതിൽ മനസ്സ് ഏകാഗ്രമാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ പറയുന്ന അതുമായിട്ട് ഒരു ബന്ധമില്ല, അത് വളരെ ശ്രദ്ധിക്കണം. എന്ത് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പോകും, അത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ അത് എന്താണ് വറുത്തും കരിച്ചും പൊരിഞ്ഞു വരുന്ന അതിൻ്റെ അടുത്ത് ഞാൻ പറയുന്ന ഒന്നും കേട്ടില്ലെന്നാണ് പറയുന്നത് തന്നെ. അതെന്താണ്, ഏതെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പം ഖ എന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലർ കാക്കയെ കുറിച്ച് ചിന്തിക്കും, ചിലർ കറുപ്പിനെ കുറിച്ച് ചിന്തിക്കും, ചിലർ കലത്തെക്കുറിച്ച് ചിന്തിക്കും. ഈ പറയുന്നത് ബാക്കി ഞാൻ പറയുന്ന രണ്ടാമത് എന്താണോ പറയുന്നത് അത് മാത്രം കേൾക്കത്തില്ല. അങ്ങനെ മനസ്സ് ഓടിയണമെന്ന കാര്യം നടന്നു. പറയുന്നതിലും ചിന്തിക്കണം. നിങ്ങൾക്ക് ചിന്തിക്കാനും ഓർക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത്രയും കാലം ജീവിച്ചില്ലേ? അതെല്ലാം കൂടെ ഇപ്പം ഇവിടെ ഇരുന്ന് ആലോചിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തിനെ കുറിച്ചായിരുന്നു? അതാ പ്രശ്നം. ആ അതാ പറഞ്ഞത്, ഞാൻ പരമാർത്ഥം എന്ന് പറഞ്ഞാൽ പല്ലുവേദന മാറത്തില്ല. പാരസെറ്റമോൾ കഴിച്ചാൽ ചിലപ്പം മാറും. കടുത്ത വേദന ആണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണം. ഇപ്പം ശാരീരികമായി വരുന്ന കാര്യങ്ങൾ അത് മാറ്റാൻ പറ്റില്ല. മാനസികമായി വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ നമുക്ക് കുറേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ മാനസികം എന്ന് വെച്ചാൽ മനസ്സ് തന്നെ നിമിത്തമാണ് അല്ലേ. അപ്പം ഞാൻ പറയുന്നത് അവിടെ ഒരു പാമ്പ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഞെട്ടും. എന്തുകൊണ്ട്? പാമ്പിനെ കണ്ടിട്ടല്ല, പാമ്പ് കടിച്ചിട്ടല്ല, പാമ്പെന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്ത് വരുന്നു? മനസ്സിൽ ഭയം വരുന്നു. മാനസികമാണ്, പക്ഷെ എല്ലാവരും ഞെട്ടണമെന്നില്ല അല്ലേ. വാവാ സുരേഷിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞെട്ടു, വാവാ സുരേഷ പിടിക്കാൻ നോക്കും. അത് വ്യക്തികൾക്കനുസരിച്ചിട്ടാണ്. ചിലർക്കത് ഭയം ഉണ്ടാക്കും, ചിലർക്ക് ഭയത്തെ ഉണ്ടാക്കത്തില്ല. അതുപോലെ പക്ഷെ ശരീര നിമിത്തമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ ആത്മബോധം എന്ന് പറയുന്നത് എന്താണോ ആ ബോധമില്ലായ്മയെ മാറ്റുന്നതിനുള്ളതാണത്. ബോധമില്ലായ്മയെ മാറ്റുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ മാനസികമായ ഓരോരോ കാര്യങ്ങൾക്കും അതാത് പരിഹാരങ്ങൾ വേണം അല്ലേ. ശാരീരികമായ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുന്നു, അതുകൊണ്ട് പരിഹരിക്കുന്നതല്ല. പിന്നെ അങ്ങനെ ഒരു ബോധം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വാക്കിനെ, പ്രവൃത്തിയെ അത് ആകമാനം സ്വാധീനിക്കും. അത് മറ്റൊരു കാര്യമാണ്. അങ്ങനെ ഒരു അറിവ് ഒരാളുടെ ജീവിതത്തെ മൊത്തത്തിൽ സ്വാധീനിക്കും. പക്ഷെ അത് ഓരോരോ നമ്മുടെ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമല്ല. അതാണ് പറഞ്ഞു വരുന്നത്. അത് അതുകൊണ്ടല്ല സാധിക്കുന്നത്. കാരണം അതിൻ്റെ മുഖ്യമായൊരു പ്രയോജനമുണ്ട്. അറിവെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അറിവില്ലായ്മയെ മാറ്റുന്നു. അത് സാധിക്കും. അതാണ് അതിൻ്റെ പ്രയോജനം. അങ്ങനെ ഒരു അറിവുണ്ടാകും. ശരി, അങ്ങനെയുള്ള അറിവുകളെല്ലാം ഇപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ അറിയുന്നു തന്നെ പുരുഷനാണെന്ന് അറിയുന്നു, വേറൊരാളറിയുന്നു തന്നെ സ്ത്രീയാണെന്ന് അറിയുന്നു. ഇപ്പോൾ പുരുഷനാണെന്ന് അറിവ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അങ്ങനെ അപ്പോഴാണ് ആ ശൈശവപ്രായം കഴിയും. പണ്ട് തുണിയില്ലാതെ കണക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അട്ടയെ പിടിച്ച് കെട്ടിയിടും എന്നൊക്കെ പറയും, നിക്കറെടുത്തില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നൊരു സമയം ഉണ്ടല്ലോ. അത് കഴിയുമ്പോഴാണ് എന്തറിയുന്നത്? പുരുഷനാണെന്നൊരു ബോധം. ആ പുരുഷനാണെന്നുള്ള ഒരു ബോധം ജീവിതത്തെ മുഴുവൻ പിന്നെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ? മരണം വരെ വേണമെന്നില്ല. അവസാനം ഇങ്ങനെ നാല് കാലം പറിച്ച് കിടക്കുമ്പം പുരുഷനെന്നോ സ്ത്രീയെന്നോ ഒന്നും തോന്നുന്നില്ല. ഇവിടെ ഓരോരുത്തർ ആശുപത്രിയിലൊക്കെ കിടക്കുന്നതാണ്, ഇട്ടില്ല തുണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നു. ഞാനൊരു സ്വാമി ഇവിടെ നമ്മൾ കാണാൻ പോകും. ഇങ്ങനെ എന്താണ് നിർമ്മാണം പോൽ ഹൃദയം പറയില്ല. എന്താണ് അതുപോലെ കിടക്കുന്നു. അപ്പോഴും ബോധമൊന്നുമില്ല, ശൈശവത്തിനും ബോധമില്ല. അത് കഴിഞ്ഞൊരു ബോധം വരും, ക്രമേണയാണ് അത് വരുന്നത്, പുരുഷബോധം. അത് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ജീവിതത്തിന് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് സ്വാധീനിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ പുരുഷൻ പുരുഷനെന്ന് ഓർത്തുകൊണ്ടിരിക്കും, അതില്ല. ഒരു സ്ത്രീക്കും എപ്പോഴും ഞാൻ സ്ത്രീ സ്ത്രീ എന്ന് ഓർക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ ബോധം അന്തർലീനമായിരിക്കും, അത് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും സ്വാധീനിക്കും. ആ ഒരു സ്വാധീനം ഈ പറയുന്ന താൻ ആത്മാവാണെന്നുള്ള ബോധം കൊണ്ടും ഉണ്ടാവും. പക്ഷെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ബോധം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ആണോ? പുരുഷൻ എന്നുള്ള ഒരു ബോധം കൊണ്ട് പുരുഷ സംബന്ധിയായിട്ടുള്ള മറ്റൊരുപാട് പ്രശ്നങ്ങൾ വരും, അതിനൊക്കെ പരിഹാരമാവും. ഓരോരോ പ്രശ്നങ്ങൾ പിന്നെ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ വേറെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്താണ് ഈ ആത്മബോധവും ദുഃഖനിവൃത്തി എന്ന് പറയും. ഇതുപോലെയാണ് പുരുഷനെന്നുള്ള ബോധം ജീവിതത്തിലുടനീളം നിന്നാലും ഒരു പുരുഷനായതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് വരുന്ന കാര്യങ്ങൾക്ക് ആ ഒരു ബോധം പരിഹാരമല്ല. അതിന് ഓരോരോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം വേറെയാണ്. ആത്മബോധം എന്ന് പറയുന്നത് എന്താണ്? ആ ബോധമില്ലായ്മയ്ക്ക് പരിഹാരമാണ്. മറിച്ച് ജീവിച്ച് മുമ്പോട്ട് അങ്ങനെ ഒരു ബോധം ഒരാൾക്ക് ഉറപ്പ് വന്നു, അയാൾ മുമ്പോട്ട് ജീവിച്ചു പോകുന്നു, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് ആ ബോധമല്ല പരിഹാരം. അപ്പോൾ ദുഃഖനിവൃത്തി എന്ന് പറയുമ്പം ആത്മബോധമുണ്ട്, അയാളുടെ ദുഃഖങ്ങളെല്ലാം നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ മനസ്സിലാക്കണം. ആത്മബോധം കൊണ്ടുള്ള ദുഃഖനിവൃത്തി എന്ന് പറയുന്നത് അവിടെ ജീവിതത്തിൽ ഓരോ ദുഃഖത്തിനും അത് പരിഹാരമല്ല, അതാത് ദുഃഖത്തിന് അത് പരിഹാരം. എന്നുവെച്ചാൽ രോഗം വന്നാൽ എന്ത് ചെയ്യണം? ചികിത്സിക്കും. ആത്മബോധം കൊണ്ട് രോഗം മാറും. അങ്ങനെ ഏതെങ്കിലും മഹാത്മാക്കളെ മാറിയത് കണ്ടിട്ടുണ്ടോ? അയാൾക്ക് അയാൾ മാനിയാണെങ്കിൽ അയാൾക്ക് അപമാന ബോധം ഉണ്ടാവും, മാനിയല്ലെങ്കിൽ അപമാന ദുഃഖം ഉണ്ടാകത്തില്ല. ഇതുപോലെ അതാത് പ്രശ്നങ്ങൾക്ക് അതാത് പരിഹാരങ്ങളാണ്. അപ്പോൾ ദുഃഖനിവൃത്തി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ബോധം കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നുണ്ട് ആത്മജ്ഞാനിയാണ്, അതിലൊരു പ്രശ്നമില്ല. നമുക്ക് ആത്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രശ്നവും തീരും എന്നാണ്. ഒരു പ്രശ്നവും തീരത്തില്ല. പ്രശ്നങ്ങളെല്ലാം എന്തുപോലെ ആയിരിക്കും? തൃക്കന്ന് ദിക്ക് പുനർ അങ്ങനെ തന്നെ തോന്നും എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ ഇനി പറയുന്നത് അപ്പോൾ അത് വ്യക്തമായി ധരിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനാണ് ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞത്. ബാക്കി ചിന്തിച്ച് മനസ്സിലാക്കും. ശരി.